ഉദ്ധഷ്ലിംഗേഷു അജന്ത പുല്ലിംഗാഹ അർത്ഥവത് അധാതുരപ്രത്യേഹ പ്രാതിപദികം ധാതും പ്രത്യയം പ്രത്യാന്തം ച വർജയിത്വാ അർത്ഥവത് ശബ്ദസ്വരൂപം പ്രാതിപദിക സ്വപ്നം സ്യാത്. ഇവിടെ നിന്ന് ഷഡ്ലിംഗ പ്രകരണമാണ്. ഷഡ്ലിംഗം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? പുല്ലിംഗം, സ്ത്രീലിംഗം, നമസ്കലിംഗം, അങ്ങനെ ശബ്ദങ്ങളെ മൂന്ന് ലിംഗത്തിൽ പെടുത്തിയിരിക്കുന്നു. അത് പ്രയോഗത്തിൽ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ രൂപങ്ങൾ നോക്കിയിട്ടാണിത് ഇന്ന ലിംഗങ്ങളും തീരുമാനിക്കുന്നു. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല. ഇപ്പോ സമാന രൂപങ്ങളുള്ളതിനെല്ലാം ഒരു ഭാഗത്തിൽപ്പെടുത്തി അതിനെ പുല്ലിംഗം, വേറെ ഒരു തരത്തിലുള്ളതിനൊക്കെ വേറെ രൂപത്തിൽപ്പെടുത്തി സ്ത്രീലിംഗം, മറ്റൊന്നിനെ എടുത്തിട്ട് പുല്ലിംഗം. അങ്ങനെ ശബ്ദങ്ങൾ, പ്രയോഗത്തിലുള്ള ശബ്ദങ്ങളെ മൂന്നായി തിരിച്ച് മൂന്ന് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞപ്പോൾ രാമ, അതുപോലെ വരുന്ന ശബ്ദങ്ങളെല്ലാം അതിൻ്റെ രൂപങ്ങൾ ഒരുപോലെ ആയിരിക്കും പുല്ലിംഗത്തിൽപ്പെടുത്തി. രാമ, ഗുരുഹു, കവിഹി, ഇങ്ങനെ അസമയം ലക്ഷ്മി, സീത, ഇത്തരം വിഭാഗത്തിൽപ്പെടുന്ന ശബ്ദങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽപ്പെടുത്തി സ്ത്രീലിംഗം. പിന്നെ ജ്ഞാനം പോലുള്ള ശബ്ദങ്ങൾ ഒരു വിഭാഗത്തിൽപ്പെടുത്തി നമസ്കലിംഗം. ചിലയിടത്തൊക്കെ അത് അർത്ഥവുമായി യോജിക്കും, സ്ത്രീക്ക് സ്ത്രീലിംഗം, പുരുഷനും പുല്ലിംഗം. പക്ഷെ സർവത്ര അങ്ങനെയല്ല. ഇപ്പൊ സീത സ്ത്രീലിംഗ ശബ്ദം, സീത സ്ത്രീയാണ്, നേരിച്ച് എല്ലായിടത്തും അങ്ങനെയല്ല. അപ്പൊ അതില് ഈ ശബ്ദങ്ങൾ ഇവിടെ രണ്ടായി തിരിക്കുന്നു, ഒന്ന് അജന്തം, മറ്റൊന്ന് ഹലന്തം. ഒരു ശബ്ദം സ്വരത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെല്ലാം അജന്തങ്ങളാക്കി, വ്യഞ്ജനത്തിൽ അവസാനിക്കുന്നതെല്ലാം ഹലന്തങ്ങളാക്കി. ഉദാഹരണം പറഞ്ഞാൽ രാമ, രാമ എന്ന് പറയുന്നിടത്ത് അവസാന സ്വരമാണ് അച്ഛന്ന് പറഞ്ഞ സ്വരം. ഇപ്പൊ സ്വരത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെല്ലാം വേർതിരിച്ചു, കാരണം ശബ്ദം എന്ന് പറയുന്നത് ഇങ്ങനെ അനന്തമായി കിടക്കുകയല്ലേ, അതിൽ നിന്ന് ആ സ്വരത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെ മാറ്റിവെച്ചു, എന്നിട്ട് അതിനെല്ലാം പറഞ്ഞത് അജന്തമാണ്. അതുപോലെ വ്യഞ്ജനങ്ങളിൽ അവസാനിക്കുന്ന ശബ്ദം, ഉദാഹരണം രാജൻ, വ്യഞ്ജനത്തിൽ അവസാനിക്കുന്ന നകാരത്തെ അവസാനിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ശബ്ദങ്ങളെ എല്ലാം ഹലന്തങ്ങളെന്നാക്കി. അപ്പൊ സ്വരത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ അജന്തങ്ങളും വ്യഞ്ജനത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ ഹലന്തങ്ങളുമായി. പക്ഷെ ഇത് നമുക്ക് ഒരു ശബ്ദത്തിന്റെ രൂപം കണ്ടിട്ട് തിരിച്ചറിയാൻ പാടാണ്. അത് വ്യാകരണത്തിന്റെ വഴിക്ക് തന്നെ വന്നാലേ അത് മനസ്സിലാവും. ഇപ്പൊ രാജൻ ശബ്ദം നമ്മൾ പ്രയോഗിക്കുമ്പോൾ രാജ എന്ന് എഴുതുന്നു, രാജ, അത് ഹലന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ രാജ എന്നാണ്, അജന്തമാണ്. അപ്പോൾ അത് എങ്ങനെയാണോ വ്യാകരണ പ്രക്രിയയിലൂടെ ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടേ അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഗുണൻ ശബ്ദം നകാരാന്തമാണ്, പക്ഷെ നമ്മൾ പ്രയോഗിക്കുന്ന ഗുണി അജന്തമാണ്. അങ്ങനെ നമുക്ക് ശബ്ദത്തെ നോക്കിയിട്ട് സിദ്ധമായ രൂപങ്ങളെ നോക്കിയിട്ട് എളുപ്പം തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ പരിചയം കൊണ്ട് നമുക്ക് മനസ്സിലാകും ഇത് വാസ്തവത്തിൽ ഹലന്തമാണ്, പക്ഷേ പ്രസമായ ഗമനത്തിൽ അത് അവസാന സ്വരം വന്നിരിക്കുകയാണ്. ഇങ്ങനെ അത് പരിചയം കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങോട്ട് നമ്മളിപ്പോൾ കിടക്കണ്ട, ഇപ്പം നമ്മൾ മനസ്സിലാക്കുക എന്താണ്, സ്വരത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെല്ലാം അജന്തങ്ങൾ, അത് വിശേഷിച്ചും നാമരൂപങ്ങൾ, നാമം നാമവിശേഷണമെല്ലാം വരുന്നില്ല. അതുപോലെ വ്യഞ്ജനത്തിൽ അവസാനിക്കുന്നതെല്ലാം ഹലന്തങ്ങൾ, ആ ശബ്ദങ്ങൾ ഓരോന്നിനെയും മൂന്നായി തിരിക്കും. മുമ്പ് പറഞ്ഞതുപോലെ പുല്ലിംഗം, സ്ത്രീലിംഗം, നമസ്കാരം. അജന്തത്തിൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നമസ്കാരം മൂന്ന്. ഹലന്തത്തിൽ, വ്യഞ്ജനാന്തത്തിൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നമസ്കാരം, അങ്ങനെ ആറ്. ആണ് ഇവിടെ ഷൽലിംഗങ്ങളെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ലിംഗങ്ങൾ മൂന്നേ ഉള്ളൂ, ഷട്ടെന്ന് പറഞ്ഞ ആറാണ്. ആറ് വരുന്നെങ്ങനെ? സ്വരാന്തത്തിൽ മൂന്നും വ്യഞ്ജനാന്തത്തിൽ മൂന്നും. അതിലിവിടെ തുടങ്ങുന്നത് അജന്തം എന്ന് വെച്ചാൽ സ്വരാന്തമായി വരുന്ന ശബ്ദങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഠിച്ചത് സന്ധിയിൽ നമ്മൾ പഠിക്കുന്ന എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ രാമഹ, രാമഹ എന്ന് പറയുമ്പം സന്ധി വരുന്നത് എന്താണ്? രണ്ട് ശബ്ദങ്ങൾ അടുത്ത് വരുമ്പോഴാണ്. അപ്പം അതിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് സന്ധി വരുന്നത്. രാമഹ എന്ന് പറയുന്നത് അവസാനം ഇരിക്കുന്ന വിസർഗം. അടുത്ത് വേറൊരു ശബ്ദം വരുമ്പോൾ അവിടെ വിസർഗം വരുമോ അതോ സകാരം വരുമോ അതോ അത് ലോപിച്ചു പോകുമോ, അതിങ്ങനെ സന്ധിയിൽ പഠിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ശബ്ദത്തിൻ്റെ ഏറ്റവും ബാഹ്യമായതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അങ്ങനെ സന്ധിയിൽ പഠിച്ചതാണ്. അതാണ് ശബ്ദത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള രൂപമാണ്, ഏറ്റവും അവസാനം വരുന്ന രൂപമാണ് രാമഹ. ആ വിസർഗം, അതിനെക്കുറിച്ചാണ് ആദ്യം പഠിച്ചത്. പിന്നെ ആ വിസർഗത്തിന് തൊട്ടു മുമ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്? രാമ, വിസർഗമില്ലാതെ. ഇനി അവിടെ മുതലാണ് പഠിക്കുന്നത്, അടുത്ത് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ ആദ്യം അവസാനത്തിൽ നിന്ന് പിന്നെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് പോയിട്ടാണ് പഠിക്കുന്നത്. ഇനി മൂന്നാമത് വരുമ്പോൾ എന്ത് ചെയ്യും? അത് രമിൽ നിന്ന് തുടങ്ങും. എന്നുവെച്ചാൽ അതിൻ്റെ ധാതുവിൽ നിന്ന്, റൂട്ടിൽ നിന്ന്. അല്ലാതെ അതിൻ്റെ റൂട്ടിൽ നിന്ന് തുടങ്ങി മുമ്പോട്ട് നമ്മൾ പഠിച്ചു പോവുകയല്ല ചെയ്യുന്നു. ആദ്യം ഏറ്റവും ബാഹ്യമായത്, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ആ ശബ്ദം എങ്ങനെയാണോ അതനുസരിച്ച് ചിലപ്പോൾ ഒരു ശബ്ദത്തിൽ അതിൻ്റെ റൂട്ടിലെത്തണമെങ്കിൽ മൂന്ന്, നാല്, അഞ്ച് സ്റ്റെപ്പ് പഠിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ വിസർഗം വരുന്നു അത് പഠിച്ചു. സസ്വ ജുഷോരു ഖരവസാനിയോർ വിസർജന, അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ പിന്നിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ രാമയിൽ നിന്ന് തുടങ്ങുന്നു. അത് സ്വരാന്തമാണ്, അജന്തമാണ്. അതിൽ നിന്ന് എന്താ തുടങ്ങുന്നത്? എങ്ങനെ ഈ വിസർഗം അവിടെ വരുന്നതിന് കാരണമായ സകാരത്തിൽ നിന്നല്ലേ തുടങ്ങിയത്? ആ സകാരം എങ്ങനെ വരും എന്നും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അത് കൃതന്തമാണ്. അവിടെ ഈ രാമ എങ്ങനെ വന്നു? അങ്ങനെ. അപ്പോൾ ലഘുസിദ്ധാന്തം മതി. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ബാഹ്യമായ രൂപത്തിൽ നിന്ന് ബാക്കിലോട്ട് പോയി അവസാനം അതിൻ്റെ റൂട്ട് എത്തുക. അപ്പോൾ ആദ്യം സന്ധി പഠിച്ചു, പിന്നെ ഇവിടെ ഷൽലിംഗ പ്രകരണത്തിൽ എങ്ങനെയാണ് അത് വരുന്നത് എന്ന് പഠിക്കുന്നു. പിന്നെ കൃതന്തത്തിൽ പോയിട്ടാണ് അതിൻ്റെ റൂട്ടിൽ നിന്ന് അങ്ങനെ രാമശബ്ദം വരുന്നത്. അപ്പോൾ അത് തുടങ്ങുന്ന ഇവിടെ നിന്ന് ധാതുവിൽ നിന്ന്. അപ്പോൾ ഒരു ശബ്ദം കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ധാതു എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ഇപ്പോൾ രാമശബ്ദം എന്ന് കണ്ടു. അപ്പോൾ വ്യാകരണം പഠിച്ചവരാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. രാമ എന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു ധാതു റൂട്ടുണ്ട്. അതേതാണ്? അത് രാമ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ രമോ ക്രീഡായ എന്നൊരു ധാതു, ആ ധാതുവിൽ നിന്ന് ഒരു പ്രത്യയം വന്നു. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. രാമ വന്നു, അതിൽ നിന്ന് സു വന്നു, രാമഹ. പിന്നെ അതിൻ്റെ പ്രയോഗം എങ്ങനെയാണ് അത് പ്രയോഗിക്കുന്നത്? അതിന് വേറെ കാരക പ്രക്രിയ. പിന്നെ വാക്യത്തിൽ എങ്ങനെ വരുന്നു, ക്രിയയുമായിട്ട് അതിൻ്റെ ബന്ധമുണ്ട്, അതൊക്കെ വേറെ. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ മുമ്പ് പഠിച്ച സന്ധിയിൽ നമ്മൾ എല്ലായിടം തുടങ്ങി എന്താണ്? രാമസ് എന്നാണ്. ആ സ് എങ്ങനെ വരുന്നു? അവിടെ മുതലാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അത് ആദ്യ സ്വരാന്തങ്ങളായ ശബ്ദങ്ങളെടുക്കുമ്പോൾ അതിനവിടെ പറയും അജന്തം, അതിൽ പുല്ലിംഗം, പിന്നെ സ്ത്രീലിംഗം, പിന്നെ നമസ്കരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്താണ് അകാരാന്തമായ ശബ്ദത്തെ എടുക്കുന്നത്, രാമ അകാരം കൊണ്ട് വന്നിട്ട്. ഇതിൻ്റെ ഒരു വിശേഷത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അകാരാന്തമായ ശബ്ദത്തിൻ്റെ രൂപങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആയിരക്കണക്കിന് അകാരാന്ത ശബ്ദങ്ങളെല്ലാം നമുക്ക് ഇത് വെച്ച് ശ്രദ്ധിക്കാൻ പറ്റും. അതാണ് പാണിനീയ സൂത്രങ്ങളുടെ ഒരു സൗകര്യം, തെറ്റത്തില്ല. അകാരാന്തമായി രാമ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ രാമ, കൃഷ്ണ, കേശവ, ഗോവിന്ദ എത്രയോ ശബ്ദങ്ങളുണ്ട്. ഒരു ശബ്ദം പഠിച്ചാൽ മതി, രാമ എന്ന് പഠിച്ചാൽ മതി. ഇപ്പം വ്യാകരണം പഠിച്ചവർക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകും. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ഈ രാമ എന്ന് പറയുന്ന ഈ ശബ്ദത്തിന് നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ രാമഹ അനേക സൂത്രങ്ങൾ ഉപയോഗിക്കും. ഒരു സൂത്ര ഒരു ശബ്ദത്തിന് ഇത്രയും സൂത്രങ്ങളോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ആ സൂത്രം എന്ന് പറയുന്നത് ഈ രാമശബ്ദത്തിന് വേണ്ടിയുള്ളതല്ല, ഇത് ഇതുപോലെ അനേക സ്ഥലങ്ങളെ പ്രയോഗിക്കാം. അതാണ് വ്യാകരണപരമായ എൻ്റെ ഒരു നേട്ടം. ഇങ്ങനെയുള്ള സാമാന്യ സൂത്രങ്ങൾ ഒരു ലക്ഷ്യത്തെ കണ്ടുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതല്ല. ചില ശബ്ദങ്ങൾ അങ്ങനെയാണ്, പ്രസ സജുഷ ഒരു അവിടെ സജുഷ എന്ന് പറഞ്ഞത് പാണിനി ആ ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ സ എന്ന് പറഞ്ഞതോ ഒരുപാട് ലക്ഷ്യങ്ങളിൽ അത് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഈ നമ്മൾ ആദ്യം പഠിക്കുന്ന സൂത്രങ്ങൾ ഒരു ശബ്ദത്തിന് ഇത്രയും സൂത്രങ്ങളോ എന്ന് ചിന്തിക്കരുത്. അത് ധാരാളം ആവശ്യമായിട്ട് വരും, അനേക അനേക ശബ്ദങ്ങളിൽ വേണ്ടി. അപ്പോൾ ഈ അജന്ത പുല്ലിംഗം ഇതിനെ നമ്മൾ സാധാരണ വിശേഷം മലയാളത്തിൽ വ്യാകരണം എന്ന് കൂടാതെ തന്നെ ഈ രൂപങ്ങളെ മനഃപ്പാഠം ചെയ്ത് ഉരുട്ട് പഠിക്കുക ചെയ്യുന്നത് സിദ്ധരൂപങ്ങളെന്ന് പറയും. അതൊരു മാതൃകാരൂപം പഠിക്കും, രാമശബ്ദം പഠിക്കും, രാമഹ രാമു രാമാഹ. പിന്നെ അതനുസരിച്ച് അതുപോലെയുള്ള ശബ്ദങ്ങളെല്ലാം നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യും. ഇതിൽ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ശബ്ദം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് അന്തമാണ് നമ്മൾ തിരിച്ചറിയണം. അത് പരിചയം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഇപ്പം രാമ അകാരാന്ത പുല്ലിംഗം, കൃഷ്ണ കേശവ ഗോവിന്ദ ശബ്ദങ്ങളെല്ലാം കാണുമ്പോഴും നമുക്ക് അല്പം ആ പദപരിചയം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രാമശബ്ദം പോലെ തന്നെ. അപ്പം അത് ഇതിൽ മുഖ്യമാണ്, ആ ശബ്ദം ഏത് അന്തമാണെന്നറിയുക. നമ്മളിതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ആ സിദ്ധമായ രൂപം വേണം. കാരണം നമ്മൾ സൂത്രങ്ങൾ പ്രയോഗിച്ച് എവിടെയെങ്കിലും ഞാൻ നത്തുകയല്ല, ഒരു ലക്ഷ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനനുകൂലമായ രീതിയിൽ സൂത്രങ്ങളെ പ്രയോഗിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിടത്ത് കത്തത്തില്ല. കാരണം ഇവിടെ ആയിരക്കണക്കിന് സൂത്രമാണ്, ഇത് എവിടെ എങ്ങനെ പ്രയോഗിക്കുക എന്നുള്ളതിൽ ആശയക്കുഴപ്പം വരും. ഏത് ശബ്ദം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ആദ്യം നമ്മുടെ മനസ്സിൽ ആ രൂപം വേണം, ഇന്നതാണ് രാമഹ, അതാദ്യം വേണം. എന്നിട്ട് രാമഹ എങ്ങനെ ശ്രദ്ധിക്കും, അതും അതിൻ്റെ റൂട്ട് മുതൽ നമുക്കിപ്പോൾ പറ്റത്തില്ല. റൂട്ടിൽ നിന്ന് ഒരു ശബ്ദം വന്ന അകാരാന്ത ശബ്ദം മുതലേ പറ്റും. അപ്പോൾ അകാരാന്തമായ ശബ്ദത്തിൽ നിന്ന് രാമശബ്ദത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. രാമഹ എന്നുള്ളത് ആദ്യം, അതിന് നമ്മൾ ആദ്യം എന്തെടുക്കുന്നു, അതിൽ നിന്ന് രാമ എന്നെടുക്കുന്നു. ഈ രാമയിൽ നിന്ന് രാമഹയിൽ എങ്ങനെ എത്തിച്ചേരും, അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ രാമയിൽ നിന്ന് രാമഹയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ആദ്യം എന്താണ്, രാമ പ്ലസ് സു, ഇതാണ് തുടക്കം. ഈ രാമ പ്ലസ് സുവിൽ നിന്നാണ് നമ്മൾ രാമഹയിൽ എത്തിച്ചേരുന്നത്. ഇത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നു. അപ്പോ രാമ എന്ന് പറയുന്ന ഈ ശബ്ദത്തിൽ നിന്ന് സു എന്ന് പറയുന്ന ഒരു പ്രത്യയത്തെ പാണിനി വിരിച്ചു. നമ്മൾ ഈ അജന്ത ഷല്ലിംഗ ഈ പ്രകടനത്തെ ആദ്യം പഠിക്കുന്നത് രാമ എന്ന ശബ്ദത്തിൽ നിന്ന് സു എന്ന പ്രത്യയത്തെ പാണിനി എങ്ങനെ വിരിച്ചു, ഏത് സൂത്രങ്ങളാണ്, അതെന്തിനു വിരിച്ചു, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും ഇങ്ങനെ വേണം ഇത് മനസ്സിലാക്കി പോകേണ്ടത്. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പലരും ഇത് നിർത്തിപ്പോവും. അത് ഞാൻ ഉത്തരവാദിയല്ല. ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് ചിന്തിച്ചു. ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാക്കിപ്പോയ. ആദ്യം രാമഹ മനസ്സ് വേണം, പിന്നെ രാമസു. ഈ രാമസു എന്നുള്ളത് രാമയിൽ നിന്ന് സു എങ്ങനെ വന്നു? അപ്പൊ അതിന് നിയമങ്ങളുണ്ടല്ലോ പാണിനിയുടെ. അതിനുവേണ്ടി പാണിനി ആദ്യം എന്താ ചെയ്യുന്നത്? രാമശബ്ദത്തിന് ഒരു സപ്തം വിധിക്കുന്നു. അതാണ് പ്രാതിപദികം. പ്രാതിപദികം എന്ന് പറയുന്ന സപ്ന വിധിക്കും. ആ സപ്ന ആശ്രയിച്ചിട്ടാണ് ഇനി ബാക്കി വിധികളെല്ലാം വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ പല സപ്നങ്ങളും പഠിച്ചല്ലോ. ഗുണം വൃദ്ധി തുടങ്ങിയ സപ്നങ്ങൾ വിധിച്ചിട്ട് ആ സപ്നങ്ങളെ ആശ്രയിച്ചാണ് പിന്നെ പലയിടത്തും ഗുണത്തെ വിധിക്കുക, വൃദ്ധിയെ വിധിക്കുക. അതുപോലെ രാമശബ്ദത്തിന് പ്രാതിപദികം എന്നുള്ള ഒരു സപ്ന വിധിച്ചിട്ട് തുടർന്ന് മറ്റു വിധികൾ വരുന്നു. അപ്പൊ അത് ഞാൻ പ്രത്യേകം അങ്ങനെ പറയാൻ കാരണം, പലരും രാമ ഈ സൂത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഏതാ പ്രാതിപദികം എന്ന് ചോദിച്ചാൽ തിരിച്ചറിയത്തില്ല. അങ്ങനെ ഒരവസ്ഥ വരരുത്. ഇതിപ്പോ പാണിനി പ്രത്യേകിച്ച് വിധിക്കുന്നില്ലെങ്കിലും വ്യാകരണത്തിൽ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. രാമ സു എന്നിരിക്കുന്നിടത്ത് രാമശബ്ദത്തിന് ഉപയോഗിക്കുന്ന ഒരു മറ്റൊരു സപ്നയാണ് പ്രകൃതി. സാഖ്യന്മാരുടെ പ്രകൃതിയല്ല, എന്നാൽ അതേപോലെ അർത്ഥത്തിൽ തന്നെ എന്താണ്, അതിൽ നിന്നാണ് ബാക്കിയെല്ലാം വരുന്നത്. പക്ഷെ പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും. രമ ധാതുവിൽ നിന്ന് ഖഞ്ഞർ എന്ന് പറയുന്ന ഒരു പ്രത്യേകം വരും. അത് ഞാൻ ഇപ്പൊ പറയുന്നേ ഉള്ളൂ. അപ്പൊ രാമാന്ന് വരും. അവിടെ രമാവും പ്രകൃതി. അങ്ങനെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കും. അപ്പോ രാമശബ്ദത്തിന്റെ പരത്തിൽ സു വരുമ്പോ രാമശബ്ദം എന്ന് പറയുന്നത് പ്രകൃതി. ചോദിക്കും എന്തിന്റെ പ്രകൃതിയാണ്? സു എന്റെ പ്രകൃതി. ഇതൊക്കെ പൊതുവായി അറിഞ്ഞിരിക്കണം. ഇപ്പൊ രാമശബ്ദം എന്ന് പറയുന്നത് സുവിന്റെ പ്രകൃതിയാണ്. അതേസമയം പ്രകൃതി രാമശബ്ദം എന്ന് പറയുന്നത് പ്രാതിപദികവുമാണ്. ഇത് സൂത്രങ്ങളിലേക്ക് കടക്കുന്നുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇനി രാമശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്നുണ്ടല്ലോ സു. ഈ സു എന്ന് പറയുന്നത് പ്രത്യയം. അതിന് അതെ തന്നെ, അതിൻ്റെ അകത്തൊരു ഇംഗ്ലീഷും വന്നിട്ടുണ്ട്, അതും പഠിച്ചോളൂ. പ്രകൃതിയാണ്, പ്രകൃതി ഓഫ് സു. സുവിന്റെ പ്രകൃതിയാണ് രാമശബ്ദം. അത് രണ്ടും കൂടെ ഒന്ന് ഇംഗ്ലീഷിലാക്കി കൊള്ളായിരുന്നു. പ്രകൃതി ഓഫ് സു. അല്ല, ഇംഗ്ലീഷ് ഭാഷയിൽ വേണോ? ട്രാൻസ്ലിറ്ററേഷൻ പോരാ, ട്രാൻസ്ലേഷൻ. പ്രകൃതി ഓഫ് സു പറ്റും. അതുപോലെ ഇപ്പൊ സൂവിനെന്താ, ഇംഗ്ലീഷ് ഒന്നുമില്ല സു തന്നെ. നേച്ചർ എന്നൊന്നും പറഞ്ഞു അത് ഇംഗ്ലീഷ് വ്യാകരണമാകത്തില്ല. ഉണ്ട് അതിന്. അതിന് പേരൊക്കെ ഉണ്ട്. ആവശ്യമില്ല. ഇത് ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ എന്താണ്, രാമ സു എന്നിരിക്കുമ്പോൾ രാമ എന്ന് പറയുന്ന സുവിന്റെ പ്രകൃതി, സു എന്ന് പറയുന്നതിൻ്റെ പേരാണ് പ്രത്യയം. സുപ്രത്യം. അതിന് പാണിനിയുടെ സപ്ന സൂത്രമുണ്ട് പ്രത്യയം. ഇതെല്ലാം ജനറലായി അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. ഇതേ സൂന് എന്ന മറ്റൊരു പേരാണ് നമ്മൾ പഠിച്ചത് വിഭക്തി. സൂനൊരു പേരാണ് പ്രത്യയം, മറ്റൊരു പേരാണ് വിഭക്തി. ഇനി സൂവിന് തന്നെ മറ്റൊരു പേരുണ്ട്, ഏകവചനം. പല പേരുകൾ ഇനി വരും, പൊതുവായി വരുന്നതെന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ സൂവിന് എന്തൊക്കെ പറയും? പ്രത്യയം എന്ന് പറയും, വിഭക്തി എന്ന് പറയും, ഏകവചനമെന്ന് പറയും. സാറിന് നമ്മളത് രാമഹരാമോ രാമാഹ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇത് പ്രഥമാവിഭക്തിയാണ്. വാസ്തവത്തിൽ രാമഹ രാമോ രാമാഹ പ്രഥമാവിഭക്തിയല്ല, അവിടെ സു ഔ ജസ് ഇതാണ് പ്രഥമാവിഭക്തി. പിന്നെ എന്തുകൊണ്ട് രാമഹ രാമോ രാമാഹ പ്രഥമാവിഭക്തി എന്ന് നമ്മൾ പറയുന്നത്? പ്രഥമാവിഭക്തി അന്തങ്ങളായതുകൊണ്ട്. അപ്പോൾ ഒരു പേരൂടെ കിട്ടി, എന്താണ്? സുവിന് പ്രഥമ വേറൊരു പേര്, സുവിൻ്റെ തന്നെ മറ്റൊരു പേരാണ് പ്രഥമ. ബസുവിന് എത്ര പേര് വന്നു? പ്രത്യയം, വിഭക്തി, ഏകവചനം, പ്രഥമ, ഇനിയുണ്ട്. അപ്പോൾ രാമഹ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പ്രഥമ ഏകവചനം എന്ന് പറയും. വാസ്തവത്തിൽ രാമഹ അല്ല പ്രഥമ ഏകവചനം, രാമശബ്ദത്തിൻ്റെ പരത്തിൽ വന്ന സുവാണ് പ്രഥമ ഏകവചനം. ആ പ്രഥമ ഏകവചനം അന്ത്യത്തിൽ വന്നതുകൊണ്ട് രാമശബ്ദത്തിനെ നമ്മൾ പറയും എന്താണ്? പ്രഥമ ഏകവചനം. ശരിക്കും വ്യാകരണം അനുസരിച്ച് എന്താണത്? പ്രഥമ ഏകവചന അന്തമാണ്. പ്രഥമാന്നും പറയും, പ്രഥമ വിഭക്തി എന്ന് ചേർത്തും പറയും. രണ്ട് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കണം ആ പറയുന്നത് സുവിന് വേണ്ടി പറയുന്നതാണ്. അല്ല, രാമഹാശബ്ദത്തിൻ്റെ അന്ത്യം, അന്ത്യത്തിൽ ആ സു വന്നതുകൊണ്ട് രാമഹയെ നമ്മൾ പറയും പ്രഥമ ഏകവചനം എന്ന് പറയും. ആ പ്രഥമ ഏകവചനാന്ത എന്ന് ഒരുമിച്ച് വരും. പ്രഥമ ഏകവചനാന്ത, അത് സന്ധി വരാം, കുഴപ്പമില്ല, പിരിച്ചു വെള്ളം മനസ്സിലാക്കാൻ വേണ്ടി പിരിച്ചു വെള്ളം സന്ധി വന്ന പ്രഥമ ഏകവചനാന്ത അങ്ങനെ എഴുതാം. സന്ധി ചേർത്ത് എഴുതുന്നതാണ് നല്ലത്. അപ്പം ഇത്രയും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ രാമശബ്ദത്തിന് പ്രകൃതി എന്ന് പറയും, പ്രാതിപതികം എന്ന് പേരുണ്ട്, പരത്തിൽ വരുന്ന സു അത് പ്രത്യയമാണ്, പ്രഥമയാണ്, ഏകവചനമാണ്, വിഭക്തിയാണ്. രാമസു രണ്ടും കൂടെ ചേർന്നിട്ട് രാമഹ എന്ന രൂപം വരുന്നു. ഇത്രയും അറിഞ്ഞിരുന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ എളുപ്പമാകും. ഇനി പ്രാതിവിധി സംജ്ഞ വിധിക്കുന്ന സൂത്രം നോക്കണം. എന്താണ് പറയുന്നത് അവിടെ? അർത്ഥവത് പ്രാതിപദികം, അർത്ഥവത്തായ ശബ്ദസ്വരൂപം. അർത്ഥവത്ത് എന്ന് പറയുന്നത് നംസ്വലിംഗമാണ്. അതുകൊണ്ട് അർത്ഥവത് ശബ്ദസ്വരൂപം, അർത്ഥവത്തായ ഒരു ശബ്ദത്തിന് പ്രാതിപിധി സജ്ഞയുണ്ട്. ഉദാഹരണം രാമ ശബ്ദം തന്നെ അതിനർത്ഥമുണ്ടല്ലോ. എന്താ അർത്ഥം? ദശരഥന്റെ പുത്രൻ ആണ് രാമൻ. അതിന് വ്യുത്പത്തി പറയും, രമന്തേ യോഗിനോ അസ്മിൻ ഇതി രാമഹ എന്ന് വൈയാകരണന്മാർ വ്യുത്പത്തി പറയും. യോഗികൾ രമിക്കുന്നത് ഏതൊന്നിലാണോ അത് രാമൻ എന്ന് വെച്ചാൽ രാമശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥം പറയുകയാണ്. രാമൻ എന്തുകൊണ്ട്, എന്താ അതിൻ്റെ അർത്ഥം? അത് നമുക്ക് പറയാം. അങ്ങനെയൊന്നുമില്ല, ദശരഥന്റെ മകനൊരു പേരിട്ട് രാമനാണ്. ഒരു പരശുരാമനുണ്ട്, ജാമദഗ്നിയൻ, ജമദഗ്നിയുടെ പുത്രൻ, അതും രാമനാണ്. ദശരഥന്റെ പുത്രനും രാമനാണ് എന്നാണ് പറഞ്ഞാലോ? അങ്ങനെയും പറയാം. എന്നുവെച്ചാൽ അതൊരു സ്വപ്നം. അപ്പോൾ അതിനിങ്ങനെ വ്യുത്പത്തി പറയേണ്ട കാര്യമില്ല. രമന്തേ യോഗിനോ അസ്മിൻ ഇതി രാമ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. രാമനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണെന്ന് പറഞ്ഞാൽ ഈ വ്യുത്പത്തിയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഒരാൾക്കൊരു പുത്രൻ ജനിക്കും, ജനിക്കുന്നു, അവന് കൃഷ്ണനെന്നോ രാമനെന്നോ ഒക്കെ പേരിട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താ യോഗികൾ പോയി രമിക്കൂ? ഇല്ലല്ലോ. അപ്പം അവിടെ നിന്നും ഒരു സ്വപ്ന, അങ്ങനെ അതിനെ വെറും ഒരു സ്വപ്നയായി കണക്കാക്കുകയാണെങ്കിൽ ശബ്ദത്തെക്കുറിച്ച് പറയും അത് അവ്യുത്പത്തി പക്ഷം എന്ന് പറയും. അവ്യുത്പത്തി പക്ഷം എന്ന് പറയും. നമ്മളത് വെറും ഒരു പേരായിട്ട് കണക്കാക്കുന്നു, ഇങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നില്ല. ആ ശബ്ദത്തിന് പറയും എന്താണ്? രൂഢി. രൂഢി ശബ്ദമെന്നും പറയും. രൂഢി ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് രാമൻ എന്നൊരു പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്റെ അച്ഛനിട്ട പേര് അത് തന്നെ. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ല. എന്നുവെച്ചാൽ അതിന് വിത്പത്തിയില്ല. വിത്പത്തി എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ആ ശബ്ദത്തിൻ്റെ അവയവങ്ങളെ നോക്കി അർത്ഥം പറയുകയാണ്. അവയവാർത്ഥമാണ് വിത്പത്തി എന്ന് പറഞ്ഞു. അവയവം എന്ന് പറഞ്ഞെന്താണ്? നേരത്തെ പറഞ്ഞു പ്രകൃതിയും പ്രത്യയവും, അതാണ് അവയവം. ശബ്ദത്തിൻ്റെ അവയവം എന്ന് പറയുന്നതാണ്. തർക്കത്തിൽ നമ്മൾ പഠിച്ചല്ലോ, ഘടത്തിൻ്റെ അവയവം എന്ന് പറഞ്ഞാൽ കപാല, വസ്ത്രത്തിൻ്റെ അവയവം എന്ന് പറഞ്ഞാൽ തന്തുക്കൾ. ഓരോ ശാസ്ത്രത്തിനും ശബ്ദത്തിൻ്റെ അർത്ഥത്തിന് മാറ്റം വരും. ഇവിടെ ശബ്ദത്തിൻ്റെ അവയവം എന്ന് പറഞ്ഞാൽ എന്താണോ? പ്രകൃതി പ്രത്യയങ്ങൾ. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. രമ ധാതുവിൽ നിന്ന് ഖഞ്ഞ് പ്രത്യയം വന്നപ്പോൾ അവിടെ അവയവം എന്തായി? രമ ഖഞ്ഞ്. രാമശബ്ദത്തിൽ നിന്ന് സു വന്നപ്പോൾ എന്തായി? അവയവങ്ങൾ എന്തായി? രാമസു. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവയവങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി പ്രത്യയങ്ങൾ. ഇതൊക്കെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആ അവയവത്തെക്കുറിച്ച് ചിന്തിച്ച് അർത്ഥത്തെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ പറയും അങ്ങനെ അവയവങ്ങളിലൂടെ കിട്ടുന്ന അർത്ഥം. അതായത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രമോ ധാതു, അത് ഈ രാമശബ്ദത്തിൻ്റെ അവയവമാണ്, റോട്ട് മൂലം. അപ്പോൾ എന്താണ് രമ ധാതു? ധാതുപാഠത്തെ ചിന്തിക്കുന്നു, രമുക്രീഡായാം. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം കിട്ടിയല്ലോ. പിന്നെ എന്താണ് അവിടെ? ഒരു പ്രത്യയം വന്നിരിക്കുന്നു, കർണാധികരണ യോജിച്ച എന്നുള്ള അധികാരത്തിൽ ഖഞ്ഞെന്ന് പറയുന്ന ഒരു പ്രത്യയം വന്ന അധികരണ അർത്ഥത്തിൽ. ഇതൊക്കെ വ്യാകരണം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഖഞ്ഞിൻ്റെ അർത്ഥം കിട്ടി, അത് അധികരണ അർത്ഥത്തിൽ വന്നാണ്. അപ്പോൾ പ്രകൃതിയുടെ അർത്ഥം കിട്ടി, പ്രത്യയത്തിൻ്റെ അർത്ഥം കിട്ടി. അപ്പോൾ എന്താണ് അർത്ഥം? രമന്തേ യോഗിനോ അസ്മിൻ, രമന്തേ അസ്മിൻ എന്നാണ്. ഇതിൽ രമിക്കുന്നു, ഒന്നിച്ച് ആനന്ദിക്കുന്നു. അപ്പോൾ ആരാനന്ദിക്കുന്നു? അത് നമ്മൾ കണ്ടുപിടിക്കും. യോഗികൾ ആനന്ദിക്കുന്നു എവിടെ? രാമനിൽ. അതാണ് രാമൻ. അപ്പോൾ പ്രകൃതി പ്രത്യയങ്ങളിലൂടെ നമുക്ക് അർത്ഥം കിട്ടി. അപ്പോൾ അവയവാർത്ഥം. ഇതിനെ തന്നെ പറയും വിത്പത്തി അർത്ഥം. ഇതിനെ തന്നെ പറയും ശബ്ദനിഷ്പത്തി. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നതിന് അവയവാർത്ഥം. ഇതെല്ലാം മാറി മാറി പ്രയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ റൂട്ടിൽ പോയി, അവിടെ നിന്ന് പ്രകൃതിയെ കണ്ടുപിടിച്ച്, പ്രത്യയത്തെ കണ്ടുപിടിച്ച് ഒരർത്ഥത്തെ നമ്മൾ കൊണ്ടുവരുന്നു. ഇതിങ്ങനെ ഒരു പദത്തിൽ കൊണ്ടുവരും, അനേക പദങ്ങൾ കൂട്ടിച്ചേർത്തുന്ന വാക്യത്തിൽ കൊണ്ടുവരും ഇങ്ങനെ ശബ്ദം. ഇതിനെ ശാബ്ദബോധ പ്രക്രിയ എന്ന് പറയും. അത് പദങ്ങളിൽ വേറെ രീതിയിലായിരിക്കും, വാക്യങ്ങളിൽ വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും. അതിനാണ് നമ്മൾ ശബ്ദബോധ പ്രക്രിയ. ആ ശബ്ദബോധ പ്രക്രിയയുടെ ഒരു ഭാഗമാണ് ഈ വിത്പത്തിയെ കണ്ടുപിടിക്കുക. അതിന് വൈയാകരണന്മാർക്ക് അവരുടേതായ ശബ്ദബോധ പ്രക്രിയയുണ്ട്, മീമാംസകർക്ക് അവരുടേതുണ്ട്, നൈയായികന്മാർക്ക് അവരുടേതുണ്ട്. അത് നമ്മൾ ആ ശാസ്ത്രത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, പറയുന്നത് തീരാൻ അനുവദിക്കുക. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം തീരട്ടെ. അപ്പോൾ ആ ശബ്ദബോധ പ്രക്രിയയിലെ പല ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു ശബ്ദം കാണുമ്പോൾ നമ്മളതിൻ്റെ വിത്പത്തിയെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് എന്ത് വേണം? അതിൻ്റെ പ്രകൃതി പ്രത്യ വിവേചനം ചെയ്ത് അപ്പോൾ പ്രകൃതിക്കൊരർത്ഥം കാണും. രമ എന്ന് പറയുന്ന ധാതുവിനൊരർത്ഥമുണ്ട്, അത് നേരത്തെ തന്നെ ഉള്ള അർത്ഥമാണ്. ഇനി വരുന്ന പ്രത്യയത്തിനോ അതിനൊരർത്ഥം കാണും. ഇപ്പം ഖഞ്ഞെന്ന് പറയുന്ന പ്രത്യയം അതിനൊരർത്ഥമുണ്ട്. ഈ രണ്ടർത്ഥങ്ങളെയും കണ്ടുപിടിച്ചിട്ട് ഇതിനെ യോജിപ്പിക്കും. അത് ആ യോജിപ്പിച്ചാണ് നമ്മൾ പറഞ്ഞത് രമന്തേ യോഗിനോ അസ്മിൻ. അതെന്തായി? രാമശബ്ദത്തിൻ്റെ വിത്പത്തി വിത്പന്നി എന്തായി? അതിൻ്റെ അർത്ഥമായി. ഈ രീതിയിലാണ് നമ്മൾ പദങ്ങളുടെ അർത്ഥത്തെ കണ്ടുപിടിക്കുന്നത്. ഒരു ശബ്ദത്തെ തീർന്നില്ല മനസ്സിൽ സംശയം, മനസ്സിലിങ്ങനെ കുറിച്ചിടുക. ഇടക്കേറി സംശയം ചോദിച്ചാൽ ചിലപ്പം എൻ്റെ ബ്രേക്കും ബെല്ലും എല്ലാം പോകും. കാരണം ഞാനും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പോൾ വിഷയം മാറിപ്പോ. അപ്പോൾ അത് വരാൻ പാടില്ല. പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരും. അതപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകും, പിന്നെ പറയാൻ പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങൾ പറയണമെന്നും പറഞ്ഞല്ല ഞാൻ ഇവിടെ വന്നിരുന്നത്. പക്ഷെ ഇവിടെ വന്നിരുന്നപ്പം മനസ്സിൽ വന്ന കാര്യങ്ങൾ പറയാൻ നിങ്ങളെ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കത് പറയാൻ പറ്റിയെന്നും വരത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് കയറി ചോദിക്കരുത്. ഞാൻ ശ്വാസം വിടുന്ന ഒരു സമയം കാണും, അപ്പോൾ ചോദിച്ചോളുക. അപ്പോൾ അല്ലെങ്കിൽ അടുക്കും ചിട്ടയായിട്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ചോദിക്കും, ഞാൻ വേറൊന്ന് പറയും, പിന്നെ വേറൊന്ന് ചോദിക്കും, വേറൊന്നിലേക്ക് വിഷയം മാറി മാറിപ്പോകും. പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ അടിക്കുന്ന സാറ് വരുമ്പോൾ ആദ്യം തന്നെ ചോദിക്കും, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷിയുടെ പേരെന്താണ്? പിന്നെ സാറ് അത് അന്വേഷിക്കാൻ പോകുമ്പോൾ നമ്മൾ ഫ്രീ ആവും. അതുപോലെ അല്ല ഇത്. പണ്ട് ഞങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള വിദ്യയാണ്. അപ്പോൾ നമ്മൾ അത് ക്രമമായിട്ട് തന്നെ, അത് നമ്മൾ പറയുമ്പോൾ മനസ്സിൽ ക്രമമായിട്ട് വരും കാര്യം. ആ രീതി പറഞ്ഞു കഴിഞ്ഞാലേ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇതിവിടെ ആവശ്യമുള്ളതാണ് കാര്യങ്ങൾ. അത് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. ഞാനൊരു കാര്യം പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ശരിക്കും അതിനെക്കൊണ്ട് മനസ്സിലാക്കുക. ആദ്യം കേൾക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച്. അത് മനസ്സിലാക്കുന്ന മുമ്പേ ജിജ്ഞാസ വരരുത്. മനസ്സിൽ ജിജ്ഞാസ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ശരിക്കും മനസ്സിലാക്കിയില്ല എന്നാണ്. ശ്രദ്ധ അതിലില്ല. ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെ ചിന്തിച്ച് വേറെ എന്തെങ്കിലും ചിന്തിച്ചു പോകുമ്പോൾ തുടർന്ന് വരുന്ന കാര്യങ്ങൾ മനസ്സിൽ കയറത്തില്ല. അപ്പോൾ ആ ആദ്യം കേട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പല സംശയങ്ങളും മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ആ സംശയങ്ങളുടെ പിറകെ പോകരുത്. പുതിയൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ഏത് ക്രമത്തിലാണോ പറയുന്നത് ആ ക്രമത്തിൽ തന്നെ നമ്മളതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇപ്പം വിത്പത്തി എന്ന് പറഞ്ഞു. വിത്പത്തി എന്ന് ഇവിടെയോ കേട്ടിട്ടുണ്ട്. എന്തോ ഒരു പത്തിയാണെന്ന്, പാമ്പിന്റെ പത്തിയാണോ അതെ വേറെ എന്തിനും എന്ന് അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പത്തിയുണ്ടല്ലോ. അപ്പം ഞാൻ ബാക്കി പറയുന്ന ഒരു കാര്യം കേൾക്കില്ല. അതിലൊരുപാട് സംശയങ്ങൾ വരുന്നത്, മൂർഖനാണോ അണലിയാണോ, ഇതാണ് ഈ സംശയങ്ങൾ വരുന്നത്. സംശയം വരുന്ന അതിൻ്റെ ഒരു കാര്യം പറയുന്നതിനെ ആള് പിന്തുടരുന്നില്ല. കാരണം ഞാൻ പറയുന്നതിനെ നിങ്ങൾ അതേപോലെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സംശയം ചോദിക്കാൻ പറ്റും? സംശയിക്കാൻ അവിടെ അവസരമില്ലല്ലോ. പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പറയുന്നത് അതേപോലെയാണ്, അല്ലെങ്കിൽ ഇത് എല്ലാം പഠിച്ചവരായിരിക്കും എന്നാൽ ശരി സമ്മതിച്ചു. പറയുന്നത് അതുപോലെ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സംശയത്തിനൊരു സ്ഥാനമില്ല. കാരണം പുതിയ വിഷയങ്ങളാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ കേൾക്കണം. പിന്നെ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ സംശയം വന്നാൽ അതവിടെ കുറിച്ചിടണം. അത് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ചിലർ ഒന്നുകിൽ പറയുന്നതിൻ്റെ വളരെ ബാക്കിലായിരിക്കും, ചിലരങ്ങനെയല്ല, പറയുന്നതിൻ്റെ വളരെ മുമ്പിലായിരിക്കും. ഈ രണ്ടു കൂട്ടർക്കും പഠിക്കാൻ പറ്റത്തില്ല. എന്താണോ പറയുന്നത് അതിനെ അതേപോലെ അതിൻ്റെ പിന്നിൽ തന്നെ വരണം, മനസ്സിലാക്കിയിട്ട് പിന്നെ സംശയം. അപ്പോൾ വിത്പത്തി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാമശബ്ദം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നു രമന്തേ യോഗിനോ അസ്മിൻ ഇതി രാമഹ. ഈ പറയുന്നതിൻ്റെ വിത്പത്തിയാണ്. ഇങ്ങനെയല്ല വേറൊരാൾക്ക് പറയാൻ കഴിയുണ്ടെങ്കിൽ വേറെ രീതിയിലും പറയാം. ഒരു ശബ്ദത്തിന് വ്യുത്പത്തി ഒന്നേ ആകാവുന്നൊന്നുമില്ല. ധാതുക്കളിൽ തന്നെ സമാന രൂപത്തിലുള്ള പല ധാതുക്കളുണ്ട്, പ്രത്യയങ്ങൾ പലതും വരാം, അതനുസരിച്ച് വ്യുത്പത്തികൾ പലതാക്കും. അതാണ് പണ്ഡിതന്മാർ ഒരു ശബ്ദത്തിന് പല അർത്ഥം പറയുന്നു. അതൊക്കെ ഓരോരുത്തർക്കും അതിലുള്ള പാണ്ഡിത്യം അനുസരിച്ച്. അപ്പോൾ അങ്ങനെ വ്യുത്പത്തി പറയുമ്പോൾ നമ്മൾ എന്തിനെ നോക്കിയാണ് അർത്ഥം പറയുന്നത്? അതിലെ പ്രകൃതി പ്രത്യയങ്ങളെ നോക്കിയിട്ട്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ എന്താണ് പ്രകൃതി എന്താണ് പ്രത്യയം എന്ന് പറഞ്ഞത്. അതും മാറിക്കൊണ്ടിരിക്കും. രാമശബ്ദത്തിൻ്റെ വ്യുത്പത്തി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളതിൻ്റെ റൂട്ടിലേക്ക് പോയി, രമിൽ നിന്ന് തുടങ്ങി. രാമഹ എന്ന് പറയുന്ന സിദ്ധരൂപത്തിലെത്തി. ഇതിനെ പറയുന്നതാണ് സിദ്ധരൂപം, സിദ്ധമായ രൂപം. എന്നിട്ട് നമ്മളതിൻ്റെ അർത്ഥത്തെ കണ്ടുപിടിച്ച് പറയുന്നു. അങ്ങനെ ഒരു ശബ്ദത്തെ സംബന്ധിച്ച് നമുക്ക് വ്യുത്പത്തി കണ്ടുപിടിക്കാൻ പറ്റിയാൽ ആ ശബ്ദത്തിന് നമ്മൾ പറയും വ്യുത്പന്ന ശബ്ദം എന്ന് പറയും. വ്യുത്പന്ന ശബ്ദം, ആ ശബ്ദത്തിൻ്റെ അർത്ഥത്തെ നമ്മൾ പറയും വ്യുത്പത്തി. പിന്നെ ആ ശബ്ദത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്യം എന്താണോ, രമന്തേ യോഗിനോ അസ്മിൻ, ഈ വാക്യത്തെയും പറയും എന്താണ് വ്യുത്പത്തി. ഇതെല്ലാം ശരിക്കും ധരിച്ചിരിക്കണം. ഒരു ശബ്ദത്തെ സംബന്ധിച്ച് തന്നെ നമുക്ക് വ്യുത്പത്തി ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ആ ശബ്ദം എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ശബ്ദത്തെ നമ്മൾ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് രാമൻ എന്നൊരു പേരിട്ടു. ആ രാമശബ്ദം അതിന് നമുക്ക് ഈ അർത്ഥം പറയാൻ പറ്റില്ല, രമന്തേ യോഗിനോ അസ്മിൻ രാമഹ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ശബ്ദത്തിന് നമ്മൾ എന്ത് പറയും? അത് അവ്യുത്പന്ന ശബ്ദം എന്ന് പറയും. അവ്യുത്പന്ന ശബ്ദം, രൂഢശബ്ദമെന്നും പറയും. ഇപ്പൊ ദശരഥ പുത്രനായ രാമൻ, ആ പേരിനെ ഓരോരുത്തർ ഓരോ അർത്ഥത്തിൽ കിടക്കും. ഒരു യോഗി പറയുകയാണ് രാമൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പരമാനന്ദമാണ്. അത് പരമാനന്ദമായതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഇതാണ്, യോഗികൾ രമിക്കുന്ന എന്നാണ്, പരമാത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി. ഒരാൾക്ക് അതിലൊന്നും വിശ്വാസമില്ല. അയാൾ പറയുന്നത് അത് ദശരഥനൊരു മകനുണ്ട്, ആ പയ്യന്റെ പേരാണ് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യുത്പത്തിയില്ല, അത് ഒരു സംജ്ഞ മാത്രമാണ്. അതിന് അതേ രാമശബ്ദത്തെ തന്നെ പറയാൻ എന്താണ്, അത് അവ്യുത്പന്ന ശബ്ദമാണ്. അവിടെ പ്രകൃതിയും പ്രത്യയം ഒന്നുമില്ല. പിന്നെ എവിടെ നിന്ന് ഈ ശബ്ദം വന്ന്? അനാദികാലമായി പ്രയോഗിക്കുന്നു. രാമന് മുമ്പുണ്ടായിരുന്നല്ലോ ജമദഗ്നിയുടെ പുത്രൻ, അവിടെയും പ്രയോഗിച്ചു ഈ രാമശബ്ദം. അതിന് മുമ്പ് പലരിലും പ്രയോഗിച്ചു. അത് കേവല സംജ്ഞയാണ്. അപ്പൊ രാമശബ്ദത്തെ അവയവാർത്ഥം ഉള്ളതായി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അത് വ്യുത്പന്ന ശബ്ദമാണ്. ഇനി രാമശബ്ദത്തിന് അവയവാർത്ഥമില്ലാതെ കേവലം ഒരു സംജ്ഞ, ഒരു പേര് മാത്രമാണെന്ന് പറഞ്ഞാൽ എക്സ് എന്നോ വൈ എന്നോ വിളിക്കും പോലെയാണെങ്കിൽ അത് രൂഢശബ്ദമാണ്, അവ്യുത്പന്ന ശബ്ദമാണ്. ഇപ്പോൾ ചോദിക്കും ഇതിനെ ഏത് സ്വീകരിക്കും? വൈയാകരണന്മാർക്ക് രണ്ട് പക്ഷമാണ്. അതിൽ പ്രാചീനമായി പിന്തുടരുന്നു വരുന്ന ഒന്നാണ് ഈ വ്യുത്പത്തി പക്ഷം. ഇപ്പോൾ യാസ്കൽ നിരുക്തത്തിൽ എന്താ ചെയ്തത്? ഈ ശബ്ദങ്ങളുടെ എല്ലാം വ്യുത്പത്തി കണ്ടുപിടിക്കുക ചെയ്തത്. അപ്പോൾ വേദശബ്ദങ്ങൾക്കെല്ലാം വ്യുത്പത്തിയുണ്ട് എന്നാണ് യാസ്കൻ പറഞ്ഞത്. അപ്പോൾ അത് വ്യുത്പന്ന പക്ഷമായി. ചെല്ലു പറയുന്നു അങ്ങനെ എല്ലാ ശബ്ദത്തിൻ്റെയും വ്യുത്പത്തിയൊന്നും നോക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഇങ്ങനെ അനാദിയായി പ്രയോഗിക്കുകയാണ്, അതിൻ്റെ വ്യുത്പത്തിയൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പിന്നെ അവിടെ ഒരു ധാതുവിനെ കണ്ടുപിടിച്ച്, പ്രത്യയത്തെ കണ്ടുപിടിച്ച്, ഇപ്പം ഗോവ് എന്ന് പറയുന്ന ശബ്ദം, അതിൻ്റെ ഒരു പ്രകൃതിയെ കണ്ടുപിടിക്കുക, ഒരു പ്രത്യയത്തെ കണ്ടുപിടിക്കുക, ഇതൊക്കെ കൃത്രിമമാണ്. അതുകൊണ്ട് അത് ഗരൂഢ ശബ്ദങ്ങളാണ്, അതിനൊന്നും വ്യുത്പത്തിയില്ല എന്ന് പറയുന്നു. അങ്ങനെ രണ്ട് ശബ്ദവും രണ്ട് പക്ഷമുണ്ട്. ഒരു ശബ്ദത്തിൽ തന്നെ രണ്ടും സ്വീകരിക്കാം. ഇപ്പം രാമശബ്ദത്തിന് വ്യുത്പത്തി ആയിട്ട് സ്വീകരിക്കാം, അല്ല, വ്യുത്പത്തി ഇല്ലാന്ന് സ്വീകരിക്കാം. വ്യുത്പന്ന ശബ്ദമായി സ്വീകരിക്കാം, അവ്യുത്പന്ന ശബ്ദമായി സ്വീകരിക്കാം, രൂഢ ശബ്ദമായും സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനെ യോഗികമായി സ്വീകരിക്കാം. അതിൽ തന്നെ പിന്നെ മൂന്നാല് ഭേദങ്ങളുണ്ട്, യോഗം, യോഗികം, യോഗാരൂഢം. അതിലേക്കൊന്നും ഇപ്പം നമ്മൾ പോകേണ്ട കാര്യമില്ല. പൊതുവെ വ്യുത്പന്ന വ്യുത്പത്തിയുള്ള ശബ്ദങ്ങൾ യോഗിക ശബ്ദങ്ങളെന്ന് സാമാന്യമായി പറയും. അപ്പോൾ ഇത് രണ്ടും ആദ്യം അറിഞ്ഞിരിക്കുന്നു. അത് ശബ്ദത്തെ രൂഢ ശബ്ദമായി പറയാം, വ്യുത്പന്ന ശബ്ദമായി പറയാം. ഏതായാലും ശരി, ഇപ്പം രാമ എന്ന് പറയുന്ന ശബ്ദം അത് രൂഢ ശബ്ദമായാലും ശരി, വ്യുത്പന്ന ശബ്ദമായാലും ശരി, പാണിനി എന്ത് ചെയ്യുന്നു, അതിന് പ്രാതിപദിക സജ്ഞ വിധിക്കുന്നു. ഏതായാലും അത് വ്യുത്പന്നമാണോ അല്ലയെന്ന് നോക്കിയിട്ടല്ല. എന്തുകൊണ്ട്? ഈ രണ്ട് ശബ്ദത്തിനായാലും ഒരർത്ഥമുണ്ട്. അത് വ്യുത്പന്ന ശബ്ദമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയും, രമന്തേ യോഗിനോ അസ്മിൻ, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി മറിച്ചാണെങ്കിലോ, രാമ ദശരഥന്റെ പുത്രൻ, അങ്ങനെ ഒരർത്ഥമുള്ള ഒരു വ്യക്തിയുടെ പേര്, അവിടെ അർത്ഥമുണ്ടല്ലോ. അപ്പോൾ രണ്ട് പക്ഷമായാലും എന്താണ്, അർത്ഥവത്താണ് ശബ്ദം. ആ അർത്ഥവത്തായ ശബ്ദം അതിന് പ്രാതിപദിക സംജ്ഞയുണ്ട്, അതാണ് ഈ സൂത്രത്തിൻ്റെ ഒരർത്ഥം. അർത്ഥവത് ശബ്ദസ്വരൂപം പ്രാതിപദികം സംജ്ഞം പ്രാതിപദിക സംജ്ഞ. അർത്ഥവത്തായ ശബ്ദസ്വരൂപത്തിന് പ്രാതിപദിക സംജ്ഞയുണ്ട്. അപ്പോൾ ഈ ലോകത്ത് എത്രയൊക്കെ അർത്ഥവത്തായ ശബ്ദങ്ങളുണ്ടോ, രാമ കൃഷ്ണ കേശവ, എല്ലാത്തിനും പ്രാതിപദിക സംജ്ഞയുണ്ട്. ഇനി എന്താണ് സംശയം ചോദിക്കാം? അല്ല അല്ല, വ്യാകരണത്തെ എല്ലാവരും സ്വീകരിക്കും, പക്ഷെ അതിന് അവരവരുടെ സൗകര്യത്തിന് വ്യാഖ്യാനിക്കും. എല്ലാത്തിനും അടിസ്ഥാനം വേദം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ ദ്വൈതവും അദ്വൈതവും ഒക്കെ വരുന്നില്ലേ? അതുപോലെ വ്യാകരണത്തെ എല്ലാവരും സ്വീകരിക്കും, പക്ഷെ വ്യാഖ്യാനം വേറെ വേറെ. പിന്നെ വേറെ എന്താ സംശയം? അപ്പൊ ഇവിടെ പ്രാതിപദിക സംജ്ഞ വിധിക്കുന്ന അർത്ഥവത് ശബ്ദത്തിന്, ഇനി ആ സൂത്രത്തിൽ പറയുന്ന എന്താണ്? അധാതുഹു അപ്രത്യേഹ എന്നാണ്. ഇതെന്താ പറയുന്നത്? ഏതിന് പ്രാതിപദിക സംജ്ഞ വരാൻ പാടില്ല എന്നാണ് രണ്ടും ഒരു സൂത്രത്തിൽ തന്നെ പറയുകയാണ്. അത് ശ്രദ്ധിക്കണം. ഒന്നെന്താണ്? അർത്ഥവത്തായ ശബ്ദത്തിന് പ്രാതിപദിക സംജ്ഞയുണ്ട്. അത് പറയുന്നതോടൊപ്പം തന്നെ പ്രാതിപദികം എന്ന് പറയുന്ന സംജ്ഞ ഏതിനെല്ലാം ഇല്ല എന്ന് പറയണം. ഏതിനെല്ലാം ഇല്ല? അധാതുവിനും അപ്രത്യയത്തിനും. എന്നുവെച്ചാൽ ധാതുവിനും പ്രത്യയത്തിനും, അതിനാണ് അധാതു അപ്രത്യയം എന്ന് പറയുന്നത്. ധാതുവിന് പ്രാതിപദിക സംജ്ഞ ഇല്ല, പ്രത്യയത്തിനും പ്രാതിപദിക സംജ്ഞ ഇല്ല. ഇപ്പൊ ഭൂ എന്ന് പറയുന്ന ധാതുണ്ട്, അതിന് പ്രാതിപദിക സംജ്ഞ ഇല്ല, അതിനും അർത്ഥമുണ്ട്, ഭൂസത്തായാം. അപ്പോൾ അർത്ഥവത്താണ് ഒരു ധാതു, പക്ഷെ അതിന് പ്രാതിപദിക സംജ്ഞ ഇല്ല. പ്രാതിപദിക സംജ്ഞ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സൂ വരും, അത് വരാൻ പാടില്ല. അവിടുത്തെ ദോഷം അതല്ല, ആ ദോഷം ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്താണ്, എങ്ങനെ ദോഷം വരുന്നു എന്നുള്ളത് തിങ്ങന്ത പ്രക്രിയ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതിലേക്ക് പോകണ്ട, മനസ്സിലാകാത്ത ഇപ്പൊ പഠിക്കണ്ട. ഇത്രമാത്രം മനസ്സിലാക്കുക, എങ്ങനെയാണോ അർത്ഥവത്തായിട്ടുള്ള ശബ്ദങ്ങൾക്ക് പ്രാതിപദിക സംജ്ഞ വരുന്നത്, പ്രാതിപദിക സംജ്ഞ വന്നാൽ എന്ത് ചെയ്യും? പരത്തിൽ സു വരും. അതാണ് നമ്മൾ നേരത്തെ രാമസു എന്ന് പിരിച്ചെഴുതിയത്. എന്നാൽ ധാതുവും അർത്ഥവത്താണ്, പക്ഷേ അത് അർത്ഥവത്താണെങ്കിലും അതിന് പ്രാതിപദിക സംജ്ഞ വരാൻ പാടില്ല. അപ്പൊ ഈ സൂത്രത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? പ്രാതിപദിക സംജ്ഞയെ വിധിക്കുകയും അതേസമയം പ്രാതിപദിക സംജ്ഞയെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഏതിനാണ് പ്രാതിപദിക സംജ്ഞ നിഷേധിച്ചത്? ധാതുവിന്. അതാണ് അധാതു, ധാതുവിന് പാടില്ല. പിന്നെ അതുപോലെ തന്നെ പ്രാതിപദിക സംജ്ഞ അർത്ഥവത്താണ് ഒന്ന്, അതിന് വരാൻ പാടില്ല. ഏതാണ്? പ്രത്യയത്തിന്. അതാണ് അപ്രത്യം എന്ന് പറഞ്ഞു. പ്രത്യയത്തിന് പ്രാതിപദിക സംജ്ഞ വരാൻ പാടില്ല. ഉദാഹരണം രാമേഷു എന്നിരിക്കുന്നു. രാമേഷു, ആ രാമശബ്ദത്തിൽ നിന്ന് ഈ സ്വാദികളിൽ വരുന്ന അവസാനത്തെ സുപ്പ് വന്നിട്ടാണ് രാമേഷു എന്ന് പറഞ്ഞത്. അവിടത്തെ ആ സുപ്പ് അത് പ്രത്യേകമാണ്, അതിന് പ്രാതിവിസഞ്ജ വരാൻ പാടില്ല. വന്നാൽ എങ്ങനെ ദോഷങ്ങൾ എന്തുവരും അത് നമ്മൾ പഠിക്കാറായില്ല. അപ്പം ഇത്രമാത്രം മനസ്സിലാക്കുക, രാമേഷു എന്ന് പറയുന്നിടത്ത് സു എന്ന് പറയുന്നത് പ്രത്യയമാണ്, ആ പ്രത്യയത്തിന് പ്രാതിവിസഞ്ജ വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ സു തുടങ്ങിയവരും. അപ്പോൾ രണ്ട് സ്ഥലത്ത് വരാൻ പാടില്ല, എവിടെയൊക്കെ ധാതുവിനും വരാൻ പാടില്ല പ്രത്യയത്തിനും വരാൻ പാടില്ല. അപ്പോൾ ഈ സൂത്രത്തിൽ പ്രത്യയം എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, ഇതിനെ ആവർത്തിക്കുന്നു. ആവർത്തിക്കാന്ന് പറഞ്ഞാൽ സൂത്രത്തിൽ ഒരു ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ആ സൂത്രത്തെ മനസ്സിലാക്കുന്ന ഒരാളിന് അതിനെ ആവർത്തിക്കാം. അതിന് നിയമമുണ്ട്, അതിന് തന്ത്രം എന്ന് പറയും. തന്ത്രേണ ഉച്ചരിതത്വ, തന്ത്രമായി ഉച്ചരിച്ചിരിക്കുന്നത് കൊണ്ട്. തന്ത്രമായി ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സകൃത് ഉച്ചരിതത്വേ സതി അനേക അർത്ഥബോധജനകത്വം. ഒരു ശബ്ദത്തെ ഒരു തവണ ഉച്ചരിച്ചു, പക്ഷെ പല ബോധം ഉണ്ടാവണം. പാണിനി അതാ ചെയ്തു. സകൃത് ഉച്ചരിതത്വേ സതി അനേകാർത്ഥബോധജനകത്വം. തന്ത്രേണ ഉച്ചരിതത്വ, ഏത് ഇപ്പം നമ്മൾ ആദ്യം ഒരു സൂത്രം പഠിച്ചു, ഹലന്ത്യം. ആ സൂത്രത്തിലെ ഹലെന്ന് പറയുന്നത് തന്ത്ര ഉച്ചാരണമാണ്. എന്നുവെച്ചാൽ അവിടെ ഉച്ചരിച്ചോ പാണിനിക്ക് ഒരു വിവക്ഷ പാണിനിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ ശബ്ദത്തെ ആവർത്തിച്ചിട്ട് സൂത്രത്തിന് രണ്ടർത്ഥം കൽപ്പിച്ചോട്ടെ. ഇതൊക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നതാണ്, പാണിനിയുടെ മനസ്സിലുണ്ടോയിരുന്നോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഭക്ഷ്യകാരം പറയുന്ന അല്ലെങ്കിൽ മറ്റു വ്യാഖ്യാതാക്കൾ പറയുന്നതാണ്, ഹലന്ത്യം എന്ന് പറഞ്ഞപ്പോൾ ഹല് ശബ്ദത്തെ തന്ത്രേണ ഉച്ചരിച്ചു. എന്നുവെച്ചാൽ ഹല് ഹല് എന്ന് രണ്ടു തവണ ഉച്ചരിക്കും. എന്നിട്ട് ഹലന്ത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അർത്ഥം ഹൽ ഇതി സൂത്രേ അന്ത്യം ഇത്യാ, ഒരർത്ഥം. മറ്റൊന്ന് ഹലന്ത്യം ഉദേശേ അന്ത്യം ഹല് ഇത്യാ, രണ്ടർത്ഥം. അതിന് പ്രയോജനമുണ്ട്. നമുക്ക് ലോകസിദ്ധാന്തം തോന്നി, അത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് പഠിച്ചില്ല. അതുപോലെ ഇവിടെ പ്രത്യേകം ഒന്ന് പാണിനി ഉച്ചരിച്ചപ്പം തന്ത്രേണ ഉച്ചരിതമാണ് ഈ ശബ്ദം. എന്നുവെച്ചാൽ പ്രത്യേകം എന്ന് പറയുന്നതിന് ആവർത്തിക്കാം, രണ്ടർത്ഥം എടുക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇപ്പോൾ പ്രത്യയത്തിന് രണ്ടർത്ഥം വരും. ഒന്നെന്താണ്? പ്രത്യയം. മറ്റൊന്ന് രണ്ടാമത്തെ പ്രത്യയത്തിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യയാന്തം. പ്രത്യയമൊന്നും പ്രത്യയാന്തം ഒന്നും രണ്ടർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ പ്രാതിവസഞ്ജ വിധിക്കുമ്പോൾ പ്രത്യയത്തിനും പ്രാതിവസഞ്ജയെ നിഷേധിക്കുന്നു, പ്രത്യയാന്തത്തിനും പ്രാതിവസഞ്ജയെ നിഷേധിക്കുന്നു. പ്രത്യയത്തിനും നിഷേധിക്കുന്നു, പ്രത്യാന്തത്തിനും നിഷേധിക്കുന്നു. അത് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, രാമേഷു. അവിടെ അഷു എന്ന് പറയുന്ന പ്രത്യയമാണ്, പക്ഷേ രാമേഷു എന്ന് പറയുന്ന പ്രത്യാന്തമാണ്. കാരണം രാമേഷുവിൽ അവസാനം എന്തായിരിക്കുന്നു? ഒരു പ്രത്യയമല്ലേ, അതുകൊണ്ടായാലും നമുക്ക് പറയാം പ്രത്യാന്തം. ഇപ്പൊ രാമേഷു എന്ന് പറയുന്നിടത്ത് സുപ്രത്യയമാണ്, അതിന് പ്രാതിവിസഞ്ജയില്ല. അതുപോലെ രാമേഷു എന്ന് പറയുന്ന ആ പദം അത് പ്രത്യാന്തമാണ്, അതിനും പ്രാതിവിസഞ്ജയില്ല. അപ്പോൾ മൂന്ന് സ്ഥലത്ത്, ഒന്ന് ധാതുവിൽ പ്രാതിവിസഞ്ജയെ നിഷേധിച്ചു, ധാതുവിനില്ല. അടുത്ത് പ്രത്യയത്തിന് പ്രാതിവിസഞ്ജയെ നിഷേധിച്ചു, അത് അർത്ഥമുള്ളതാണ് പ്രത്യയം, കാരണം സു വരുമ്പോൾ ഒരർത്ഥത്തിലാണ് വരുന്നു, പാണിനി ഒരർത്ഥത്തിലാണ് വിധിക്കുന്നത്. സപ്തമി അധികരണേച്ച, സപ്തമി അധികരണാർത്ഥത്തിലാണ് വിധിക്കുന്നത്. പിന്നെ പ്രത്യാന്തം രാമേഷു, അതിനർത്ഥമുണ്ടല്ലോ. അപ്പോൾ ശബ്ദം അർത്ഥമുള്ളതായിക്കോട്ടെ, പക്ഷേ അത് പ്രത്യയമാണെങ്കിൽ അതിന് പ്രാതിവിസഞ്ജ വരരുത്. പ്രത്യാന്തമായ ശബ്ദം രാമേഷു പോലെ അതിന് വരരുത്. പിന്നെ ധാതുക്കൾ അതിനും പ്രാതിസഞ്ജ വരരുത്. ഈ മൂന്നും ഒഴികെയുള്ള അർത്ഥവത്തായ എല്ലാ ശബ്ദങ്ങൾക്കും പ്രാതിസഞ്ജ വരും, അതിൻ്റെ എല്ലാം പരത്തിൽ സുവും വരും. അപ്പൊ ഈ സൂത്രത്തിന്റെ അർത്ഥത്തെ രണ്ടായി തിരിക്കണം. ഒന്ന്, അർത്ഥവത്തായ ശബ്ദങ്ങൾക്കെല്ലാം പ്രാതിപദിക സംജ്ഞയുണ്ട്, ഇത് പ്രത്യേകം മനസ്സിലാക്കണം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? അർത്ഥവത്തായ ധാതുവിനും അർത്ഥവത്തായ പ്രത്യയത്തിനും അർത്ഥവത്തായ പ്രത്യാന്ത ശബ്ദത്തിനും പ്രാതിപസഞ്ജ ഇല്ല. ഇല്ലാത്തത് അതുകൊണ്ട് എന്താണെന്നുള്ളത് വിശദീകരിച്ച് മനസ്സിലാക്കാനുള്ള പ്രാപ്തി നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ആ വിഷയം തൽക്കാലം വിടുക, അത് നമ്മൾ ശ്രദ്ധിക്കാനേ പോണ്ട. അത് ഉപരി വിചാരത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ധാതുവിന് വന്നാൽ എന്ത് സംഭവിക്കും, പ്രത്യയത്തിന് വന്നാൽ എന്ത് സംഭവിക്കും, പ്രത്യാന്തത്തിന് വന്നാൽ എന്ത് സംഭവിക്കും, നമ്മൾ ആ കാര്യമേ ഇപ്പം ചിന്തിക്കണ്ട. അങ്ങനെ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഇത്രയേ പഠിച്ചിട്ടുള്ളൂ. എന്താണ് അർത്ഥവത്തായ ശബ്ദസ്വരൂപത്തിന് പ്രാതിപസ്യം വരും, അത് മാത്രമേ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളൂ. മറ്റുള്ള എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് നോക്കാം. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ രാമശബ്ദത്തിന് പ്രാതിപസ്യം വരും. ഇത്രയും മനസ്സിലാക്കുക. പിന്നെ അതിൽ വരുന്ന വ്യുത്പത്തിപക്ഷവും അവ്യുത്പത്തിപക്ഷവും, അതിൽ മുഖ്യമായിട്ടും വ്യുത്പത്തിപക്ഷം എന്ന് പറയുമ്പോൾ അതിനാണ് അർത്ഥമുണ്ടല്ലോ. അപ്പോൾ ഇത് അർത്ഥവത്താണ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ പ്രാതിപസ്യം വരുന്നത്. വ്യുത്പത്തിപക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല അർത്ഥമുണ്ടെന്നാണല്ലോ. വ്യുത്പത്തി എന്ന് പറയുന്ന അർത്ഥമാണല്ലോ. അപ്പോൾ രാമശബ്ദത്തിനെ നമ്മൾ വ്യുത്പത്തിപക്ഷം ആയി സ്വീകരിക്കുമ്പോൾ അത് അർത്ഥവത്താണ്, അതിന് പ്രാതിപസ്യജ്ഞ ഉണ്ട്, അർത്ഥവത്തം എന്ന് സ്വീകരിച്ചുകൊണ്ട്. പിന്നെ വ്യുത്പത്തിപക്ഷം അല്ലെങ്കിലോ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇനി വ്യുത്പത്തിപക്ഷം അല്ലെങ്കിലും അത് അർത്ഥവത്താണല്ലോ. അർത്ഥം ഒരു ശബ്ദത്തിന് അർത്ഥമുണ്ടെങ്കിലേ പ്രാതിപസ്യം വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിലും വരും. എന്നാലും അതിനെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ളത് വ്യുത്പത്തിപക്ഷവും അവ്യുത്പത്തിപക്ഷവും എങ്ങനെയെന്നുള്ളത് അത് നമ്മൾ തുടർന്ന് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, രാമശബ്ദ അർത്ഥവത്താണ്, അതിന് പ്രാതിപസ്യമുണ്ട്. എന്നാൽ മറ്റൊന്നും നോക്കില്ല, അത് അർത്ഥമുള്ളതാണോ എന്നേ നോക്കിയുള്ളൂ. അതിനർത്ഥമുണ്ട്, അതുകൊണ്ട് പ്രാതിപസ്യമുണ്ട്. ഈ സൂത്രത്തിൽ അടുത്ത് പറയുന്ന കാര്യങ്ങൾ പ്രത്യയത്തിനും പ്രത്യാന്തത്തിനും ധാതുവിനും പ്രാതിപസ്യം ഇല്ല എന്നാണ്. അതിവിടെ നമുക്കിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളല്ല. രാമശബ്ദത്തിന്റെ പരത്തിൽ സു വന്നത് അതിന് പ്രാതിപസ്യം ഉള്ളതുകൊണ്ടാണ്. കാരണം പ്രാതിപദികത്തിൽ നിന്നാണ് സു വിധിക്കുന്നത്.